നാഥ എന്നിൽ ശക്തിയേകണേ, ദേവാധിദേവ നിന്റെ സ്തുതി ഗീതം വാഴ്ത്തുന്നേ. നിത്യനാം നാഥ എന്നിൽ ശക്തിയേകണേ, ദേവാധിദേവ നിന്റെ സ്തുതി ഗീതം വാഴ്ത്തുന്നേ. ഒന്നുരിയാടാൻ കഴിവില്ലേലും നീ എന്നെ അറിയില്ലേ. സൽപുത്രനായി വന്നു ബേത്ലഹേം.